ശങ്കരാചാര്യം കേശവമുണ്ടാകർ സൂത്രഭാഷ്യകൃതോ വന്ദേ മന്വന്തോ പുനഃശ്വരോ ഗുരുദർമേദി ഇന്നത്തെ വ്യോമവ്യാപ്തദേഹ ദക്ഷിണാമുളകം അപ്പം ഈ പാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അധികരണമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ബാക്കി ഇതിൽ വരുന്നതെല്ലാം ഉപാസനകളുമായി ബന്ധപ്പെട്ടാണ്. അത് പലതും കേവലം വൈദികന്മാർക്ക്, വൈദികന്മാരെന്ന് വെച്ചാൽ ഈ വേദത്തിനെ കുറിച്ച് ഒരു പഠനം നടത്തുന്നവർക്ക്, വേദത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. രണ്ടു തരത്തിലാണ് ഭാഷ്യകാരൻ പ്രധാനമായി ചെയ്യുന്നത്. ആത്മതത്വത്തെക്കുറിച്ചുള്ള ഒരു വിചാരമാണ് അത് മുഖ്യമായി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ചില ഭാഗങ്ങൾ അങ്ങനെ വരും, വേദത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച, അങ്ങനൊരു ഭാഗമാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഈ മനസ്സിനെ കുറിച്ച് ചാർവാകൻ പറയുന്നത് അത് ഏതു തരം പ്രത്യക്ഷമാണെന്നാണ്? എന്തായാലും പ്രത്യക്ഷമാണെന്ന് പറയാതെ പറ്റില്ലല്ലോ. അത് പറയാം. ആദ്യം ഇവിടേക്ക് വരിക, അധ്യായം 3 പാദം 3 അധികരണം 6 സൂത്രം 11 സൂത്രം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ് പ്രാധാന്യേന വിപദേശാഹ ഭവന്തി, മീമാംസയുടെ ഒരു ന്യായമാണ്. പ്രധാനപ്പെട്ടതിനേക്കാൾ ആദ്യം പറയുക, പിന്നെ അപ്രധാനമായി. അപ്പം അതിൽ തീരെ പ്രാധാന്യമില്ലാത്ത ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പം വേദത്തെക്കുറിച്ചൊരു അങ്ങനെ ഒരു ഗവേഷണം നടത്തിയിട്ട് ഇപ്പം അതിലാർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും വലിയ ദാഹമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇവിടെ ഇപ്പം അതൊക്കെ പറഞ്ഞിട്ട് എന്താണ്, വിക്രമാദിത്യം കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചില സാലഭഞ്ചികകളുണ്ട്, വല്ലപ്പോഴും ഒന്ന് വാതുറക്കും. അങ്ങനെ ഇരിക്കുന്നവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെയുള്ള വേദ ഗവേഷണവും മറ്റും വാതുറക്കാത്തവരുമുണ്ട്. അപ്പോൾ ഇതതുപോലെ ഒരു പ്രധാനമാണ്. പിന്നെ ചോദ്യം എന്തായിരുന്നു? ചാർവാക എന്ത് പറയുന്നു? മനസ്സിനെ കുറിച്ചാണ് സ്വാമി ചോദിച്ചത്. വേദാന്തം അനുസരിച്ച് മനസ്സെന്താണെന്ന് ലളിതമായിട്ട് പറയാനാണ് പറഞ്ഞത്. അതായത് നമ്മള് അത് എന്നോടൊരു ചോദ്യം ചോദിച്ചോണ്ട് തിരിച്ചു പോയി. ഇവിടെ കോൺഷ്യസ്നെസ്, ബോധം, അറിവ് എന്ന് പറഞ്ഞു. അറിവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ അദ്വൈതത്തിൽ അറിവെന്ന് വെച്ചാൽ അത് തന്നെ സത്യം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, വിജ്ഞാനം അനന്തം ബ്രഹ്മ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം, അത് മനസ്സാണോ ഈ പറയുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ ആ സന്ദർഭം ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്, അറിവ് എന്നും മനസ്സെന്നും പറയുന്നത്. അറിവ് ബ്രഹ്മമായിരിക്കെ അറിവെന്നും മനസ്സെന്നും പറയുന്നതിന് അദ്വൈതത്തിന്റെ ഭാഷയിൽ ഏറ്റവും ലളിതമായി. അതുകൊണ്ട് വേണം എങ്ങനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. അതായിരുന്നു ചോദിച്ചത്. ഇനി എന്താണ് ചോദിച്ചത്? ഇനി കൂടെ ചോദിക്കാം. അതിന്റെ മറുപടി പറഞ്ഞില്ല. പറഞ്ഞില്ല. ആർക്കും ഒന്നും പറയാനൊന്നുമില്ല. അറിവിനുള്ള ഉപകരണമാണ് മനസ്സ്. അറിവിനുള്ള ഉപകരണമാണ് മനസ്സ്. അറിവിനുള്ള ഉപകരണമാണ് മനസ്സെന്ന് പറഞ്ഞാൽ അറിവിനുള്ള ഉപകരണമാണ് മനസ്സ്. അറിവിനുള്ള ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. അല്ലേ? അതല്ല ഭാഷകാരം കൂടെ പറഞ്ഞു. എന്താണ് കർണങ്ങളെന്ന് പറയുമ്പോൾ? ദേഹം ഉൾപ്പെടെ കർണങ്ങളാണ്. അത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ കർണത്തെ ആശ്രയിച്ച് ജ്ഞാനം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നമുക്ക് കർണമായിട്ടെടുക്കാം. അങ്ങനെ പറഞ്ഞാൽ പോരാ. അദ്വൈതത്തിന്റെ ഭാഷയെന്ന് പറയുമ്പോൾ അദ്വൈതത്തിന് അദ്വൈതത്തിന്റെ സാങ്കേതിക ഭാഷയാണ് എന്നാൽ എളുപ്പം മനസ്സിലാക്കി ചെയ്യാം. മായ, അവിദ്യ, അതിലും എളുപ്പമായിട്ട് പറയാം. എന്താണ് മനക്കോപ്പി വിദ്യതയെ? മനസ്സെന്ന് പറഞ്ഞൊരു സാധനേ ഇല്ല. പ്രശ്നം തീർന്നല്ലോ. ഇത് അദ്വൈതത്തിന്റെ ഭാഷയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് ലളിതമായ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാനും പറ്റും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത്രയും ലളിതമാക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിത് എത്രയോ വർഷം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് സാങ്കേതികമായി തന്നെ പറയാം. എന്നാൽ സങ്കേതങ്ങളിൽ ലളിതമായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഇതുമായിട്ടൊരു പരിചയമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കണമെന്നില്ല. അതെനിക്ക് തികച്ചും ബോധ്യമുണ്ട്. പക്ഷെ ആ സങ്കേതങ്ങളിൽ വെച്ച് ലളിതമായ രീതിയിൽ അങ്ങനെ പറയാമെന്നുള്ളതായി ചോദിച്ചു. മനസ്സും കാരണം പറയാൻ കാരണം ഈ മനസ്സെന്ന് പറയുന്ന ഒരു അറിവാണ്. ജീവിതത്തിൽ പറയുകയാണെങ്കിൽ മനസ്സ് അറിവാണ്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ വിഷയം അറിവിൻ്റെ വിഷയം എന്ന് പറയുന്നത്. മനനം എന്ന് പറയുന്നു മനസ്സിൻ്റെ ജോലിയാണ്. മനനം എന്ന് പറയുമ്പോൾ അറിവിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ അറിവും മനസ്സുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. എന്നാൽ അറിവും മനസ്സും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലളിതമായി ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ലളിതമായി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അജ്ഞാന സംശയ വിപര്യം എന്ന് സാധാരണ പറയുന്ന അജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ്. ജ്ഞാനത്തിൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ച് പറയുന്നു. നമ്മളിപ്പോൾ പറയുന്നതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അകന്ന ബന്ധമുള്ള പലരുമുണ്ട്. അടുത്ത ബന്ധമുള്ളവരാരെങ്കിലും ഉണ്ടെന്നോ? ആ, അത് തന്നെയാണ് എൻ്റെ സമാധാനം. അറിവ് എന്ന് പറയുമ്പോൾ കേവലം നിരുപാധികം, മനസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികം. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലളിതമായി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ, കേട്ടുകൊണ്ടിരുന്നവരല്ലേ പറഞ്ഞത്. എനിക്ക് മാത്രം അറിയാമെന്നുള്ള സീക്രട്ട് ഒന്നുമില്ല. അതാണ് എൻ്റെ സമാധാനം. അറിവെന്ന് പറയുന്നത് മനസ്സിനെയും ഭാഷകാരൻ വേർതിരിക്കുന്ന രണ്ടും അറിവിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. പക്ഷെ കേവലമായ നിരുപാധികമായ അറിവ് അതാണ് അദ്വൈതത്തിൽ ആത്മാവെന്ന് പറയുന്നത്. സോപാധികമായ അറിവ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അദ്വൈതത്തിൽ പറയും ഞാന് രണ്ടു തരത്തിലുണ്ട്, സോപാധികവും നിരുപാധികവും. നിരുപാധികം എന്ന് പറയുന്നതാണ് ആത്മാവ്. സ്വാഭാവികമായ അറിവെന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് മനസ്സാണ്. അപ്പം മനസ്സറിവ് തന്നെയാണ്. പിന്നെ എന്താണ് അവിടെ ഉപാധി അറിവിൽ, അതൊക്കെ പിന്നെ രണ്ടാമത് അദ്വൈതത്തെ കുറിച്ചൊക്കെ വിചാരം ചെയ്ത് ശീലമുള്ളവർക്ക് അത് മനസ്സിലാവും. അന്ധക്കരണമാണ് അവിടെ ഉപാധിയാകുന്നത്, എന്താണ് അന്ധക്കരണം, അത് പിന്നെ അതിനെ തുടർന്നുള്ള ചർച്ചകൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ ആയിരുന്നെങ്കിൽ ആരും ഉത്തരം പറയത്തില്ലായിരുന്നു. ഒരാളെങ്കിലും പറഞ്ഞെങ്കിൽ എന്തായാലും ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു കേട്ടത് തന്നെയാണ്. അപ്പൊ ഈ ചാർവാകൻ മനസ്സിനെ എങ്ങനെ കാണുന്നു? കാരണം ചാർവാകന് പ്രത്യക്ഷമായിട്ടുള്ള മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ മനസ്സ് എന്ത് പ്രത്യക്ഷമാണെന്നാണ് അവർ പറയുന്നത്? എന്താ മനസ്സ് ഇപ്പോ ചാർവാകനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, ചാർവാകന്റെ ദർശനം ബൃഹസ്പതിയാണ് ചാർവാകന്റെ ആചാര്യൻ എന്ന് പറയുന്നു. ചാർവാകന്റെ ദർശനത്തെ കുറിച്ച് പറയുന്നു. ആകെ നമുക്ക് ചാർവാക ദർശനമെന്ന് പറഞ്ഞ് കിട്ടുന്നത് പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെയുള്ള ചില പാട്ടുകളും, പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്നത് സർവദർശന, എല്ലാവരും പറയുന്നതാണ്, കോട്ട് ചെയ്യുന്നതാണ് സർവദർശന സംഗ്രഹത്തിൽ വിദ്യാരണ്യ സ്വാമി എഴുതിയിരിക്കുന്നു. അവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നുമില്ല, എന്താണ് ഓരോ കാര്യങ്ങളെ കുറിച്ച് അവരുടെ നിലപാടുകൾ അതൊന്നും വ്യക്തമല്ല, നമുക്കറിയാൻ പറ്റില്ല. ചുരുക്കം ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അത് ചാർവാകനെ ഖണ്ഡിക്കുന്നിടത്ത് പോലും പൂർവപക്ഷം വരുമ്പോഴത്തേക്ക് തർക്കത്തെ ഉപയോഗിക്കുന്നത്. ഒന്ന് ചാർവാക അംഗീകരിക്കുന്ന കൂടിയല്ല, എന്നാലും ദയാനന്ദ സ്വാമി പറ്റം ചെയ്യുന്നത് ചാർവാക ദർശനത്തെ തന്നെ കുറച്ചൊന്ന് വിപുലമാക്കിയിട്ട് പറയും അലങ്കൃത്യ ശിരച്ഛേദം, ഒന്ന് അലങ്കരിച്ചിട്ട് പിന്നെ കഴുത്തം കൊട്ടിക്കളയായി. ഈ അലങ്കാരം മുഴുവൻ ചാർവാകന്റെ അല്ല, ചാർവാകനിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് കൊല്ലാൻ വേണ്ടി. അതും പലരും സംശയിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചാർവാകം പറയും, പ്രത്യക്ഷം മാത്രം സ്വീകരിക്കുന്ന ആളിന് അനുമാനത്തിലൂടെ എന്തിനാ യുദ്ധം ചെയ്യുന്നു, എവിടുന്ന് വന്നു? അപ്പോൾ ഒരു പൂർവക്ഷം ഉണ്ടാക്കി ചാർവാകൻ ഒന്നുമല്ലെന്ന് വരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ഒന്നും ഉപലബ്ധമല്ല, ഇപ്പൊ ഉപലബ്ധമല്ല, അങ്ങനെ ഒന്നും ചർച്ച ചെയ്യുന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ചാർവാകനായിപ്പോ സമ്പ്രദായവാദികൾ ചാർവാകനെ എതിർക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ചാർവാകനാണ് പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തതാണ് അത് ബൗദ്ധനും മുമ്പ്, ബൗദ്ധന്മാർക്കൊന്നും. ആധുനികന്മാര് യുക്തിവാദികളും മറ്റും ചാർവാകനെ ഒരുപാട് പുകഴ്ത്തുന്നത് ചാർവാകൻ അന്നത്തെ പുരോഗമനവാദി എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തുകൊണ്ടാണ്, പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തല്ലോ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ മനസ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്ത് സാഖ്യന്മാർ നമ്മുടെ അറിവിൽ, പിന്നെ താർക്കികന്മാർ അവരുണ്ട്, പിന്നെ ബൗദ്ധന്മാർ, അവരൊക്കെയാണ് കൂടുതൽ അതിനെ കുറിച്ച് ചർച്ചകൾ നടത്തി. എന്നെല്ലാത്തിനും കാതലായ ഭാഗങ്ങൾ എടുത്തിട്ടാണ് അദ്വൈതി ചർച്ച ചെയ്യുന്നത്. അടുത്ത് വരുന്നു ആനന്ദാദേഹ പ്രധാനസ്യ 11. ഇത് അദ്വൈതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, വേറെ രീതിയിലാണെന്നാണ് ഇതിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്തതാണ്, തൈത്തിരിയത്തിലും മറ്റും ചർച്ച ചെയ്തതാണ്. ഭാഷകാരനോടെങ്കിൽ പറയുന്നുണ്ട് ഇത് മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നാലിത് അദ്വൈതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യുന്നു. വേദത്തിനെ കുറിച്ചുള്ള ഗവേഷണമല്ല അവിടെ പറയുന്ന. ഇതാണ് ഒരു ശാഖയിൽ ഒരു ഉപാസനയ്ക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു, വേറൊരു ശാഖയിൽ ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞു. ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കണോ വേണ്ടേ? ഇത് ബാക്കിയുള്ളിടത്തൊക്കെ പ്രധാനമായി വരുന്ന ചർച്ച ഇതാണ്. പ്രാണോപാസനയിൽ വസിഷ്ഠത്വാദി ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ പ്രാണോപാസന പല ശാഖകളിൽ പറയുന്നുണ്ട്. അവിടെ എല്ലായിടത്തും ഈ ഗുണങ്ങൾ എടുക്കണോ? ഗുണോപസംഗ്രഹം വേണ്ടേ? ഭാഷകളും പറയുന്നത് എല്ലായിടത്തും അത് ചേർക്കാം. അതിന് പല യുക്തികൾ പറയുന്നു. എവിടെ ചേർക്കാൻ പാടില്ല അതിന് യുക്തി പറയുന്നു. ഫലത്തെ നോക്കണം. രണ്ടിനും ഫലം ഒന്നാണെങ്കിൽ അഭിപ്രായത്തോടെ ചേർക്കാം എന്ന് പറയുമ്പോൾ ഇതിനെ ഈ വൈദിക ഉപാസനകളും ഇന്നും അങ്ങനെയാണല്ലോ. ആധ്യാത്മികം എന്ന് പറയുമ്പോൾ എത്രയോ സമ്പ്രദായങ്ങൾ, എത്രയോ രീതികൾ, എത്രയോ വിശ്വാസങ്ങൾ, ഇതൊക്കെ ഓരോരോ വ്യക്തികളിലോ അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളിലോ ഒതുങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വേദവും അങ്ങനെ തന്നെയാണ്. പലരും ഈ പറയുന്ന പ്രാചീന മനുഷ്യർ അന്ന് പലതരത്തിൽ അവർ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അവരുടെ ഉപാസനകൾ അപ്പോൾ അത് എല്ലാം ഒരുപോലെ ഇരിക്കാൻ വഴിയില്ല. കാരണം പല സ്ഥലങ്ങളിൽ പല കാലത്ത് പല വ്യക്തികളാണ് ഇതൊക്കെ അനുഷ്ഠിച്ചത്. അതവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, പക്ഷേ ചില സമാനതകളുമുണ്ട്. പറഞ്ഞല്ലേ, വിജ്ഞാനം എന്ന് പറയുന്നത് ഏത് മേഖലയിലായാലും ശരി, ഭൗതികമായാലും ആധ്യാത്മികമായാലും, ഭൗതികത്തിൽ തന്നെ ആധ്യാത്മികത്തിൽ തന്നെ ഉള്ളിൽ തന്നെ പല സ്ഥലത്തും പല സമാനതകളും കാണും. അതുപോലെ ഈ വേദത്തിനും പല സമാധാനങ്ങളും പറയുന്നു. പ്രാണോപാസന എന്ന് പറഞ്ഞു രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെ, പക്ഷെ രണ്ടും രണ്ട് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ വേദം തന്നെ അസംബന്ധമാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ ഭാഷകാരനെ പോലെയുള്ളവരൊക്കെ വേദരക്ഷകരാണ്. വേദത്തോട് അവർക്കൊരു വലിയ പ്രതിബദ്ധതയുണ്ട്, ഒരു കടപ്പാടുണ്ട്. അപ്പോൾ ആ വേദരക്ഷകരെന്നുള്ള നിലയ്ക്ക് വേദത്തിലാരും ദോഷം കാണാൻ പാടില്ല. അവിടെ ഒരു സമന്വയിക്കാനുള്ള ഒരു ശ്രമം കൊണ്ട് പറയുന്നു. വസിഷ്ഠത്വവാദികൾ ഒരിടത്ത് പറഞ്ഞിട്ടില്ല, വേറെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ചേർത്തോളും. ഈ ഉപാസനയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ. പിന്നെ എവിടെ ഗ്രഹിക്കണ്ട, അത് വരുമ്പോൾ അവിടെ പറയും. അപ്പോൾ അത് വേദരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസമാണ്. പ്രത്യേകിച്ചും ഇതിനൊക്കെ വേറൊരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം കാലത്തിൻ്റെ സ്വാധീനമാണ്. ഇത് ചർച്ച ചെയ്യുന്നത് വൈദികന്മാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ വേദത്തെ സംബന്ധിച്ച് വിപ്രതിപത്തികൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആചാര്യന്മാരുടെ ജോലിയാണ് അതിനെല്ലാം ചെത്തിമ്മിനിക്ക് ശരിയാക്കിയെടുത്ത് വേദത്തിനെ കുറ്റമറ്റാതെ അവസാനിപ്പിക്കുക എന്നുള്ള ബ്രഹ്മാസ്ത്രമാണ് ഇത് ദൈവം പറഞ്ഞതെന്ന് പറയുക. പിന്നെ അതിനെന്ത് കസരത്ത് കാണിച്ചാലും ആര് ചോദ്യം ചെയ്തു? അത് ഒരു പൗരോഹിത്യ തന്ത്രമാണ്. എല്ലാ മതങ്ങളിലും ഉണ്ടത്. ദൈവം പറഞ്ഞതെന്ന് പറയുക, ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കുക. ആനന്ദാദേഹ പ്രധാനസ്യ ബ്രഹ്മസ്വരൂപ പ്രതിപാദന പരാസു ശ്രുതിഷു ആനന്ദ രൂപത്വം വിജ്ഞാനഘനത്വം സർവഗതത്വം സർവാത്മത്വം ഇത്യവം ജാതീയകാഹ ബ്രഹ്മണോ ധർമ്മാഹ ക്വചിത് കേചിത് ശ്രൂയന്തേ തീഷു സംശയഃ കിം ആനന്ദാദയോ ബ്രഹ്മധർമ്മ യത്ര യാവന്തഃ ശ്രൂയന്തേ താവന്ത ഏവ തത്ര പ്രതിവർത്തവ്യ കിംബാ സർവേ സർവത്രേ. ഈ ഉപാസനകളിൽ വരുന്ന ഒരു സംശയം കൂടിയാണ്. വാസ്തവത്തിൽ ഭാഷകാരനിവിടെ പറയുന്ന ഈ ചിന്ത ഇതെന്ന് പറയുന്നത് ഈ ആധുനികന്മാർ വേദം പഠിക്കുന്നവർ ഇത് വേദത്തിലൊരു വലിയ ദോഷമായിട്ടാണ് ഉയരത്തി കാണിക്കുന്നത്. വേദത്തിൽ അങ്ങനെ വ്യവസ്ഥാപിതമായ ആശയങ്ങളൊന്നുമില്ല, പലതും പലയിടത്തും ചേറുകിടക്കുന്നതാണ്. അതിന് ശങ്കരാചാര്യ ഇപ്പോഴുള്ള ആചാര്യന്മാരങ്ങനെ ആക്കിയതാണ്, സ്വതേ അതിനില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ അവർ വ്യാഖ്യാന ഫാക്ടറി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. നിങ്ങളിതെല്ലാം ഇതൊക്കെ ശരിപ്പെടുത്തിയെടുക്കുന്നത് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് വെച്ചാൽ സ്വതേ അതിലില്ല. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരാളൊരു മോശം സാഹിത്യ രചന നടത്തി, അയാൾക്കും അറിയാൻ മോശമാണ്, പക്ഷേ അതിന് ഒരു അംഗീകാരം സമൂഹത്തിൽ കിട്ടാനാണെങ്കിൽ ഇന്നുള്ളവരെന്താ ചെയ്യുന്നു? നല്ല വിമർശകനെ സാഹിത്യത്തെ കുറിച്ച് പരിചയമുള്ള ആളായോണ്ട് അറിയാം, നല്ലൊരു സാഹിത്യ നിരൂപനെ കൊണ്ടൊരു നല്ല അഭിപ്രായം എഴുതിക്കുക, രണ്ടുമൂന്ന് നടത്തം എഴുതിയിടിക്കുക. അത് തന്നെ കാശ് കുറച്ച് ചിലവാക്കിയാലും കുഴപ്പമില്ല, ഇയാളൊരു ഭയങ്കര സാഹിത്യകാരനാണ്. ഈ തന്ത്രങ്ങളൊക്കെ അറിയാം, എനിക്ക് മാത്രമല്ല. ഇതാ ചെയ്യുന്നു, അതുപോലെയാണ് വ്യാഖ്യാതാക്കളും ചെയ്യുന്നത്. അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരാത്ത രീതിയിൽ വ്യാഖ്യാനിച്ച് വളരെ അധ്വാനങ്ങളായ ഗംഭീരങ്ങളായ ആശയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും. ഇതെല്ലാം അതിനകത്തുള്ളതാണ്, ഈ ആശയങ്ങളൊക്കെ അയാളുടെ മനസ്സിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നുള്ള ആൾക്കാർ ഈ വ്യാഖ്യാനങ്ങളെ വിമർശിക്കുന്നത്, അത് അറിഞ്ഞിരിക്കണം നമ്മൾ. ഇതിൻ്റെ ഒന്നും സ്വന്തമല്ല, കാരണം ഇത് ഉച്ഛൃംഖലമാണ്. ഉച്ഛൃംഖലം എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാതെ, കണ്ണി അറ്റുപോയ വലിയൊരു ചങ്ങലയെ പോലെയാണ്. പിന്നെ അതിനെ വിളക്കി ചേർക്കുന്നതാണ് വ്യാഖ്യാനം. ഭാഷകാരൻ 10 ഉപനിഷത്തുകൾ മാത്രം എടുത്തതിന്റെ പിന്നിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ദശോപനിഷത്തുകൾ എടുത്തതിന്റെ പ്രത്യേകിച്ചൊരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെയാണ് 10 ഉപനിഷത്തുകൾ തെരഞ്ഞെടുത്തെന്ന് പറയുന്നത് ശരിയാണ്? അത് തെറ്റായ ഒരു, അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞ വ്യക്തമായൊരു സമാധാനം ആർക്കും പറയാൻ കഴിയില്ല. ആർക്കും ഒരു വ്യക്തമായ സമാധാനം ഒരിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം, ആ കാലഘട്ടത്തിൽ ഉള്ള വൈദികന്മാരുടെ ഇടയിലും വിദ്വാൻമാരുടെ ഇടയിലും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെ അന്ന് പ്രാധാന്യമുള്ളതുമായതിനെ എടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കും കൂടുതൽ, അത് ഈ കാലത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്ന എല്ലാവരിലും ഉണ്ട്. ഭാഷകാരന്റെ കാലഘട്ടത്തിൽ, ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തനിക്കൊരു ജീവിത ദൗത്യമുണ്ടെന്ന് സ്വയം കരുതി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതിനെ സംരക്ഷിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും തൻ്റെ കർത്തവ്യമാണെന്ന് കരുതി അതിനുവേണ്ടി തൻ്റെ ബുദ്ധി തീക്ഷ്ണതയെ പരമാവധി ഉപയോഗിച്ച ആളാണ് ഭാഷകാരൻ. കാരണം അത് പറയുന്നതിനുള്ള ഒരു തെളിവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഷകാരൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വ്യാഖ്യാനങ്ങളിലെല്ലാം വൃത്തികാരനും മറ്റുമൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇതൊക്കെ മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ഭേദവാദികളും മറ്റൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കും എന്ന് വെച്ചാൽ ഇതൊരു ചർച്ചയ്ക്ക് വന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ തൻ്റെ ആശയത്തെ പ്രകടിപ്പിക്കുക, അതിനുവേണ്ടി അതിനെ എടുത്തു. അപ്പോഴേ മറ്റുള്ളവർ ശ്രദ്ധിക്കും. പിന്നെ വേദത്തോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നു, വർണ്ണ ആശ്രമധർമ്മങ്ങളോടുള്ള ഭാഷകാരന്റെ ദൃഢമായ ആസ്ഥ, അത് കൊണ്ടേ ലോകം നന്നാവും. അതൊരു വിശ്വാസം പോലെയാണ്, വിശ്വാസം പോലെ വിശ്വാസം തന്നെ. അത് നിലനിർത്തിയേ മുക്തി വരെ സാധ്യമാകും അപ്പൊ അതിനനുകൂലമായതൊക്കെ ചെയ്യുക എന്നുള്ള ഒരു അന്ന് അതിനാണ് ധർമ്മരക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. അത് ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ ചുറ്റുപാട് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതെന്റെ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൊതുവെ അതൊന്നും ശരിയല്ല എന്നാണ്. പക്ഷെ അന്ന് അതൊന്നും ശരിയല്ല എന്നല്ല ചിന്തിച്ചിരുന്നു. അന്നത്തെ സമൂഹം അതൊക്കെ ശരിയാണെന്ന് ചിന്തിച്ചിരുന്നു. ഭരണ വ്യവസ്ഥയായാലും ആശ്രമ വ്യവസ്ഥയായാലും അതിൽ വരുന്ന ഉച്ചനീചത്വങ്ങളായാലും അതൊന്നൊരു ദോഷമായിട്ടൊന്നും കണ്ടിരുന്നില്ല. അന്നത്തെ സമൂഹം മനസ്സങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പരമാവധി ഭാഷകാരൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചോ ഭാവിയിലുള്ള ഭാവി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചോ ചിന്തിച്ചില്ല. അതാണ് അതിൻ്റെ പോരായ്മ. അതാണ് പ്രസ്ഥാനത്രയം എന്ന് അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനത്രയത്തിന് എവിടെ ഭാഷകാര വ്യാഖ്യാനം എഴുതിയാലും അവിടെ ഒരു പൂർവ വ്യാഖ്യാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു. ഈ ചാർവാകനും തർക്കീയനും ഒന്നുമല്ല. അല്ലാതെ തന്നെ ഇതിന്റെ വ്യാഖ്യാതാക്കൾ അതാണ് വൃത്തികാരനെന്നും മറ്റും പറയുന്നത്. അതിനെ കണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു ഭാഷകാരൻ. അത് ആനന്ദഗിരിയിലും മറ്റും വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഭാഷകാരൻ പറയുന്ന വൃത്തികാരന്റെ അഭിപ്രായത്തിന് എന്ന് വെച്ചാൽ അവരുടെ കാലം വരെയൊക്കെ അതും ഉപലബ്ധമായിരുന്നു. ഭാഷകാരന്റെ ചാർവാകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഭാഷയത്തിന് പ്രചാരം വന്നപ്പോൾ അതൊക്കെ എങ്ങനെയും നഷ്ടപ്പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അന്ന് അത് ഇതെല്ലാം ശരിയായിരുന്നു. ഇന്ന് നമ്മൾ ശരിയെന്ന് പറയുന്നതൊക്കെ നാളത്തെ സമൂഹം പുച്ഛിച്ച് തള്ളിക്കളയുമായിരിക്കും. ഇതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ്. അത് സംഭവിക്കാം. അങ്ങനെ അല്ല, ഇപ്പോ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്വൈതം, അത് ശങ്കരാചാര്യരുടെ ആണത്. അതിന്റെ ചില മിന്നലാട്ടങ്ങളേ ഉള്ളൂ. മുമ്പൊക്കെ വ്യക്തമായും പറഞ്ഞാൽ അത് ബുദ്ധന്റെ അദ്വൈതമല്ലല്ലോ ശങ്കരാചാര്യർ പറഞ്ഞു. ബുദ്ധന്റെ സന്യാസത്തെ അല്ലല്ലോ ശങ്കരാചാര്യർ പറഞ്ഞു. ബുദ്ധന്റെ സന്യാസം വരെ, ശങ്കരാചാര്യരുടെ സന്യാസം വരെ, ബുദ്ധന്റെ ജ്ഞാനം വരെ, ഇതെല്ലാം ശങ്കരാചാര്യർ സ്വാധീനിച്ചിരിക്കാം. സന്യാസം ബുദ്ധന് മുമ്പേ ഉണ്ട്, ജൈനന്മാർക്കുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ബുദ്ധചരിതമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ്, ഈ ഭാരതത്തിൻ്റെ സന്യാസിമാരെ ഉണ്ടായിരുന്നു. ഏറ്റവും നിങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നെ വേറെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ചൈന ടിബറ്റിലേക്ക് പ്രവേശിച്ച ഏത് വർഷമാണ്? ഇതാ എന്നെ കൊണ്ട് ഓരോന്ന് പറയുക. 1951 എന്റെ ഓർമ്മ എന്ന് വിചാരിച്ച് ശരിയാണെന്ന് വിചാരിക്കണ്ട. ലാസയില് 51 എത്തിയതേ ഉള്ളൂ. പിന്നെ ദലൈലാമ എപ്പോഴാ ഓടുന്നത്? അതുകൊണ്ട് ചേർത്താല് ചൈനീസ് ഇൻവേഷൻ പൂർത്തിയാകത്തുള്ളൂ 1959. അതായത് 51 അവിടെ വരുമ്പോൾ ബൗദ്ധന്മാരിൽ 20% സന്യാസിമാരായിരുന്നു. ചൈനയുടെ ആണതാ 20%. ഒരു ജനസമൂഹത്തിൻ്റെ 20% സന്യാസി എന്ന് പറഞ്ഞ ഇത് ബുദ്ധചരിതം വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. പലതരത്തിലുള്ള സന്യാസ സമ്പ്രദായം. ഇത് ബുദ്ധമതത്തിന്റെ മാത്രം പറയുകയാണ്. ചാർവാകന് ഒരു സന്യാസം ഉണ്ടായിരുന്നു. ചാർവാക സന്യാസിമാരുണ്ടായിരുന്നു. അവരടിച്ചു പൊളിച്ച് ജീവിച്ചവരാണ്. സന്യാസം എന്ന് പറഞ്ഞവര് ത്യാഗത്തിനൊന്നും തയ്യാറായിട്ടില്ല. നമ്മുടെ ഓഷയുടെ സന്യാസം പോലെ ഒരു സന്യാസം ചാർവാകൻ, ഒരു പക്ഷെ അതിൽ നിന്നായിരിക്കും ഓഷയ്ക്ക് സന്യാസം കിട്ടും. അതുപോലെ ഒരു സന്യാസമായിരുന്നു ചാർവാകന്റെ സന്യാസം. അപ്പോൾ സന്യാസിയുമായിട്ടൊരു ബഹളമായിരുന്നു. അപ്പൊ പിന്നെ ആരാചരിക്കും ശങ്കരാചാര്യരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ചോദിച്ചാ ഇതെല്ലാം കാണും. ഇന്നിപ്പോ അവിടെ ആരും ഈ പണിക്ക് പോകാറേയില്ല. ദിവസത്തിൽ ആരും ഇന്ന് ഈ പണിക്ക് ഇറങ്ങാറില്ല. അത് ചൈന മാറ്റിയെടുത്തു. അതിപ്പോഴും ആ പണിക്ക് നിൽക്കുന്നത് ഇങ്ങോട്ട് വന്ന അഭയാർത്ഥികളാണ്. കാലം വരുത്തുന്ന മാറ്റമാണ്, വളരെ കുറച്ചേ ഉള്ളൂ. ബുദ്ധന്റെ സ്വാധീനം, അതായത് അത് നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ, ചരിത്രത്തെ കുറിച്ച് ഒരല്പം അറിവ് വേണം. എല്ലാത്തിനും കുറിച്ച് ഒരു സാമാന്യമായ അറിവ് വേണം. ഒന്നിനും പണ്ഡിതനാകേണ്ട ആവശ്യമില്ല, അത് നടക്കുന്ന കാര്യമില്ല. എന്നാലേ ഇതിനെക്കുറിച്ച് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും. 1959 ശരിക്കും ചൈനീസ് പട്ടാളവും തിബത്തൻ ഗറില്ലകളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതുവരെ ചൈനീസ് പട്ടാളം കൊട്ടാരത്തിൻ്റെ പുറത്ത് നിന്നെങ്കിലും അകത്ത് കയറില്ല, വളഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 80,000 പേരെ കൊന്നു അന്ന്. എന്നിട്ട് ഈ ലാമ അവിടെ നിന്ന് രക്ഷപ്പെട്ട എങ്ങനെയെന്നറിയാമോ? സിഐഎക്ക് ഇങ്ങനെയുള്ള വിദേശ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിങ് ഉണ്ട്. അവർ ഉണ്ടാക്കിയ ഒരു പ്ലാൻ കൊണ്ട് അവിടെ നിന്ന് രാഖി രാമാന ഓടി 18 ദിവസം കൊണ്ട് ഇന്നത്തെ ആസാമിന്റെ ബോർഡറിൽ വന്നാണ് ദലൈ ലാമ ജീവൻ രക്ഷപ്പെടുത്തി. അതൊക്കെ ചരിത്രം. നാളെ ഒരു കാലത്ത് ഇവിടുത്തെ സ്വാമിമാരൊക്കെ ഏത് വഴിക്ക് ഓടും എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇന്ന് സംഭവിച്ചുകൂടാന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കടലിൽ ചാടുകയല്ല വേറെ ഒരു വഴിയില്ല, വേറെ ഒരു വഴിക്ക് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്ന ഇതാണ് ആ സ്വാധീനം. ഉണ്ട്, ഉണ്ടായിരുന്നിട്ടും ഭൂതകാലത്തെ ശരിക്ക് അത് നമ്മൾ ഭാഷയൊക്കെ വായിക്കും മനസ്സിലാക്കും. ഈ ഭാഷകാരന് ശരിക്കുള്ള സാമൂഹിക ബോധമോ ചരിത്രബോധമോ ഒന്നും ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ ഒരു തെളിവുകളുമില്ല. ഭാമതികാരനെ പോലെയുള്ളവരെ കുറിച്ച് പറയുന്നത് പോലെ അദ്ദേഹം പൂർണ്ണമായൊരു തത്വചിന്തകൻ, തത്വചിന്തയിൽ തന്നെ ഇരുന്നു. ചേട്ടൻ അങ്ങനെയുണ്ടല്ലോ, ചിന്തിച്ച് ലോകത്തെ മുളക്കുന്നു, അങ്ങനെയുള്ള ഒരാളായിരുന്നു. അല്ല, ഈ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നു ഭാമതികാരനും അങ്ങനെയാണെന്നല്ലോ. ഭാമതികാരന്റെ ജീവിതം, ചരിത്രം, അങ്ങനെയാ പറയുന്നു. അതുപോലെ തന്നെയാണ്, കാരണം രണ്ടുപേരും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. ഒന്നും ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ പ്രവാദങ്ങളെ, പണ്ട് പണ്ട് പറഞ്ഞു കേട്ട കാര്യങ്ങളെ അപ്പടി വിശ്വസിച്ച്, അന്ധമായി വിശ്വസിച്ച് അഭിപ്രായ പഠനം നടത്തുക. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ഭാമതികാരനോ കാര്യത്തിൽ അവരുടെ അസാമാന്യ പണ്ഡിതന്മാരാണ്, ബുദ്ധിമാന്മാരാണ്. ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ ഇതിനകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, വീണ്ടും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടുത്തെ ചർച്ച ഇതാണ്. ബ്രഹ്മസ്വരൂപത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ആനന്ദം ബ്രഹ്മേതി വിജാന വിജ്ഞാനം ആനന്ദം ബ്രഹ്മ സർവകഥ സർവാത്മാ, ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് വാക്യങ്ങൾ ശ്രുതികളിലുണ്ട്. അപ്പോൾ ഇത് പൊതുവെ നമുക്ക് മനസ്സിലാക്കാതെ ബ്രഹ്മത്തിൽ ആരോപിതങ്ങളായിരിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഒരിടത്തല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ശാഖയിൽ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെടുത്ത് പറയും ആനന്ദം ബ്രഹ്മേതി വിജാനാഥ്. ഇങ്ങനെ പലയിടത്ത് പല രീതി പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ആധുനികന്മാരുടെ ഭാഷ പറഞ്ഞാൽ അതിൻ്റെ ഒരു മെത്തഡോളജി ഇല്ലാന്നവർ പറയും. ഇങ്ങനെ അവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുക, പിന്നെ ഇതിനെ കൂട്ടിച്ചേർത്ത് വായിച്ച് ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ ഭാഷ്യകാരനെ പോലെയുള്ളവർ ചെയ്തതാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചിലടത്ത് ആനന്ദം എന്ന് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പലതും പലയിടത്തും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഇതെല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് സംഗ്രഹിച്ച് ഒരിടത്ത് ചേർക്കണമോ? ബ്രഹ്മത്തിന് ഇതെല്ലാം വിശേഷണമാണ് എന്നാണ്. ബ്രഹ്മസ്വരൂപ പ്രതിപാദന പരാസ ശ്രുതിഷു, ബ്രഹ്മസ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്ന ശ്രുതികളിൽ ആനന്ദരൂപത്വം വിജ്ഞാനഘനത്വം സർവഗതത്വം എന്ന് വെച്ചാൽ സർവവ്യാപിത്വം സർവാത്മത്വം സർവാത്മാ സർവസ്വരൂപം ഇത്യവം ജാതീയക ബ്രഹ്മണോ ധർമ്മ, ഇത്തരത്തിലുള്ള ബ്രഹ്മധർമ്മങ്ങൾ അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞ ബ്രഹ്മത്തിൽ ആരോപിതങ്ങളായിരിക്കുന്ന ധർമ്മങ്ങൾ. എന്തുകൊണ്ട് പറയുന്നു ഇതൊക്കെ ബ്രഹ്മത്തിൽ ആരോപിത ധർമ്മങ്ങളെന്ന്? എന്താ അദ്വൈതി അങ്ങനെ പറയുന്നു? ബ്രഹ്മം സർവധർമ്മശൂന്യമാണ്, നിർഗുണമാണ് സർവധർമ്മ. ആ ബ്രഹ്മം നിർധർമ്മകമാണ്, അത് തന്നെയാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ധർമ്മങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോപിതമെന്നേ പറയാൻ പറ്റും. കൊച്ചി ചില സ്ഥലങ്ങളിൽ കേചിത് ധർമാഹ, ചില ധർമ്മങ്ങൾ ശ്രൂയന്തേ അങ്ങനെ കേൾക്കപ്പെടുന്നുണ്ട്. തേഷ സംശയ, അവിടെ സംശയം വരുന്നു. എന്താണ് കിം ആനന്ദാദയോ ബ്രഹ്മധർമ്മ? ഈ ആനന്ദാദികൾ ബ്രഹ്മധർമ്മങ്ങളാണോ? എത്ര യാവന്ത ശ്രൂയന്തേ, താവന്ത ഏവ തത്ര പ്രതിപത്തവ്യ. ഈ ബ്രഹ്മധർമ്മങ്ങൾ എവിടെ എത്ര കേൾക്കുന്നു അവിടെ അത്രയും ഗ്രഹിക്കണമോ? അതോ എല്ലാ ധർമ്മങ്ങളും എല്ലായിടത്തും ഗ്രഹിക്കണം? വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് സർവഗതത്വവും സർവവ്യാപിത്വവും ഗ്രഹിക്കണോ? സർവഗതം എന്ന് പറഞ്ഞിടത്ത് വിജ്ഞാനം ആനന്ദവും ഗ്രഹിക്കണമോ? ഇത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യുന്ന ഉപാസനയെ സംബന്ധിച്ചാണ്. അതിപ്പോ ഭാഷകാരൻ അതേ യുക്തി തന്നെ ഉപാസ്യ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറഞ്ഞ യുക്തി ജ്ഞേയ ബ്രഹ്മത്തിനും പറയുന്നു. അതാണ് തേഷു സംശയം അവിടെ സംശയിക്കും. ആനന്ദാദിയോ ബ്രഹ്മധർമാഹ, ആനന്ദാദി ബ്രഹ്മധർമ്മങ്ങൾ എത്ര യാവന്തവ ശ്രുവിയന്തേ, എവിടെ എത്രമാത്രം ശ്രവിക്കുന്നു, താവന്തേവ തത്ര പ്രതിപത്തവി, അത്രയും അവിടെ ഗ്രഹിക്കേണ്ടതാണോ? കിംബാ, അതും മറിച്ച് സർവേ സർവത്ര, സർവവും സർവത്ര ഗ്രഹിക്കേണ്ടതാണോ? തത്ര യഥാശ്രുതി വിഭാഗം ധർമ്മപ്രതിപത്തോ പ്രാപ്തായാം ഇതം ഉച്യതി. യഥാശ്രുതി വിഭാഗം, ശ്രുതികൾ എങ്ങനെയാണോ അങ്ങനെ ഗ്രഹിക്കണം. ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ ഗ്രഹിക്കണം. പറഞ്ഞതുപോലെ സർവഗതത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രഹിക്കണം എന്നൊരു പൂർവപക്ഷം വരാം. കാരണം ശ്രുതിയിൽ മാറ്റം വരുത്താൻ ആർക്കാ അവകാശം? ശ്രുതി അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നു. ഈ സാധാരണ പല സ്ഥലങ്ങളും വരുന്ന ഒരു പ്രശ്നമാണ്, അതിൽ മാറ്റം വരുത്താമോ എന്നുള്ളത്. ശ്രുതിയിൽ ആനന്ദം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അതെടുക്കണം. ശ്രുതിയിൽ സർവയോഗത്വം എന്ന് പറഞ്ഞാൽ അവിടെ അതെടുക്കണം. ഇങ്ങനെ അപ്പോൾ വേണ്ടി വന്നാൽ യാഥാസ്ഥികന്മാരങ്ങനെ പറയും. ശ്രുതിയിൽ ഒരഭ്യാസം കാണിക്കാൻ പാടില്ല, അതെന്ത് പറഞ്ഞു അങ്ങനെ അതേ എടുക്കാവൂ. പക്ഷെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഭാഷ്യകാരൻ അവിടെ ഒരു പുരോഗമനം പറഞ്ഞു. ഭാഷ്യകാരൻ പറയുന്നു അങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളതിനെക്കുറിച്ച് വിചാരം ചെയ്യണം, എന്തിനങ്ങനെ പറഞ്ഞു. അത് ഏത് ഇത്തരം പ്രാചീന ശാസ്ത്രങ്ങളുടെ ആയാലും ശരി, ഈ അക്ഷരാർത്ഥം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വരും. അക്ഷരാർത്ഥത്തെ എടുക്കാന്ന് പറയും. സാഹിത്യത്തിലൊക്കെ അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അല്ലേ, ലിറ്ററൽ മീനിങ് അത് സാഹിത്യമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. പക്ഷേ ഇതിനെ കുറിച്ച് അങ്ങനെ ഒരു പൂർവാപര വിചാരം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ശ്രുതിയോടുള്ള അന്ധമായ ഭക്തി ആദ്യകാലത്ത് ഒരു പക്ഷെ അങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പൂർവക്ഷം വരത്തില്ല. എന്തു പറഞ്ഞോ അതേ ഗ്രഹിക്കാവൂ, മാറ്റാനോ തിരിക്കാനോ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അസംബന്ധമായി തീരും. ഭാഷകാരനത് നല്ലവണ്ണം അറിയും, പ്രതിഭാശാലിയാണല്ലോ. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞാൽ അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്, എല്ലാം ചേർത്ത് വച്ചിട്ട് പൂർവാപര വിചാരം ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സാരത്തെ എടുക്കണം. ഈ ഭാഷകാരൻ പറയുന്ന ഇതേ വ്യാഖ്യാന രീതി തന്നെ ഭാഷ്യത്തെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കും. ശ്രുതിയെ സംബന്ധിച്ച് ഭാഷകാരൻ സ്വീകരിച്ച ശൈലി, അതായത് ഒരിടത്തു ഒന്ന് പറഞ്ഞിരിക്കുന്നു, വേറെടുത്ത് അവിടെ അതിൻ്റെ അർത്ഥം, ഇവിടെ മറ്റിടത്തും, അങ്ങനെയല്ല, മൊത്തം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ആശയത്തെ എടുക്കണം. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയമല്ല ചർച്ച ചെയ്യുന്നു, പല വിഷയങ്ങളും ചർച്ച ചെയ്യണം. ഓരോ സന്ദർഭങ്ങളിലും സന്ദർഭം അനുസരിച്ച് വ്യാഖ്യാനങ്ങൾക്ക് ഈഷത് ഭേദങ്ങൾ വരും. അപ്പം അതെല്ലാം പരിഗണിച്ചിട്ട് അതിൻ്റെ അന്തർധാരയെ ഉൾക്കൊണ്ടുകൊണ്ട്, ഒരു ശാസ്ത്രത്തിനൊരു അന്തർധാരയുണ്ട്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അതിൻ്റെ ആശയത്തെ സ്വാംശീകരിക്കേണ്ടത്, സംക്ഷേപിക്കേണ്ടത്, അല്ലെങ്കിൽ തകരാറോ. അതാണ് ഭാഷ്യകാരനം ചെയ്യുന്നത്. പക്ഷെ പൂർവക്ഷി അങ്ങനെയല്ല, പൂർവക്ഷി പറയുന്നത് എന്ത് പറഞ്ഞോ അതേ എടുക്കാവൂ, അബദ്ധമാണ്, ഒരു ശാസ്ത്രത്തെ അങ്ങനെ സമീപിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ചിന്താഗതി കൊണ്ടാണ് അത്രയും വിസ്തൃതമായിരിക്കുന്ന ഭാഷയും നമുക്കറിയാം. ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്ന് നമ്മൾ വിസ്മരിക്കുന്നു. അപ്പൊ ദീർഘകാലം കൊണ്ട് മാത്രമേ ഇത് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റൂ. അങ്ങനെ ആദ്യം വരുന്നതല്ല, വിസ്മൃതപ്രായമാവും വിസ്മരിച്ചില്ലെങ്കിലും. പിന്നെ അതിന് ഒരേ വഴിയേ ഉള്ളൂ, ഇതിനെല്ലാത്തിൻ്റെയും കൂടെ ആശയങ്ങളെ സംഗ്രഹിച്ച് ചെറിയ ചെറിയ സംഗ്രഹ ഗ്രന്ഥങ്ങളെ നിർമ്മിക്കുക. അതാണ് അദ്വൈതത്തിൽ പ്രകരണം വന്നു. പക്ഷെ അങ്ങനെ സംഗ്രഹിക്കുമ്പോൾ അതതിൻ്റെ അന്തർധാര ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. അവിടെ സംഗ്രഹിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങളോട് അത് ചേർത്ത് കഴിഞ്ഞാൽ പോയി. അതാണ് പ്രകരണങ്ങൾക്ക് പറ്റിയ തകരാറ്. അവർ സ്വന്തമായ വ്യാഖ്യാനങ്ങളോട് ചേർത്ത് ഭാഷ്യത്തിൽ മാത്രം നിന്നില്ല എന്ന് തകരാറ്. അതുകൊണ്ടാണ് നമ്മൾ പ്രകരണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഭാഷ്യം വായിക്കുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇതുപോലെ സംഗ്രഹിച്ച ആൾക്കാരുടെ സൃഷ്ടിയാണ് അതെല്ലാം, ഭാഷകാരന്റെ എല്ലാം. ഇല്ലെങ്കിൽ വിഷയവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മൊത്തം പറയരുത്, ഇന്ന വിഷയത്തെ കുറിച്ച് ഇന്നതാണ്. അപ്പൊ അതിനകത്തെല്ലാം വരത്തില്ല. അദ്വൈത പ്രകരണമെന്ന് പറഞ്ഞ് കമ്പോട് കമ്പി വ്യാഖ്യാനിച്ചിട്ട് ഭാഷയത്തിന് വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ അത് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഭാഷകാരന്റെ ആശയം ഇതാണ്. ഇതൊക്കെ പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. യഥാശ്രുതി വിഭാഗം ധർമ്മപ്രതിപത്തോ, ശ്രുതി വിഭാഗം അനുസരിച്ച് ധർമ്മത്തെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ശാഖകളിലും പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളെ അവിടെ ഗ്രഹിക്കാവും, മറ്റുള്ളതിനെ അവിടെ കൊണ്ടുവരാൻ പാടില്ല. അതാണ് യഥാശ്രുതി വിഭാഗം എന്ന് പറയുന്നത്. ധർമ്മപ്രതിപത്തോ പ്രാപ്തായോ എന്ന് പറയുന്നത് പൂർവപക്ഷം. ഇത് വെച്ചത് അനന്താദേഹ പ്രധാനസ്യ ബ്രഹ്മണോ ധർമാഹ സർവേ സർവത്ര പ്രതിപത്തവ്യാഹ.